കാരണം ആത്മാവ് കൂടസ്ഥം എന്ന് വെച്ചാൽ കൂടവത്തിഷ്ഠതി, കൂടം പോലെ സ്ഥിതി ചെയ്യുന്നു. കൂടം കൊണ്ട് ബാക്കിയുള്ളതിനൊക്കെ അടിച്ച് പരത്താം, കൂടം ത്തിനൊന്നും സംഭവിക്കില്ല. അതുപോലെ 100% അങ്ങനെയല്ല, ഒരു ഉദാഹരണം പറയുമ്പോൾ അത്രയും മതി. നിർവികാരിയായി സ്ഥിതി ചെയ്യുന്നുകൊണ്ട് ആത്മാവിന് വികാരം സംഭവിക്കുന്നില്ല. പിന്നെ സാങ്കേന്മാര് പറയുന്ന എന്താണ്? ത്രിഗുണപ്രകൃതി, സത്വന്റെ തമസം, അതിന്റെ സാമ്യാവസ്ഥ, അത് പരിണമിച്ചിട്ടാണ് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായിരിക്കുന്നത്. അതിനെ പരിണാമി നിത്യം എന്ന് പറയും. കൂടസ്ഥ നിത്യം എന്താ? ആത്മാവ് കൂടസ്ഥ നിത്യമാണ്, പ്രകൃതി പരിണാമി നിത്യമാണ്. ആണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ട് ആത്മാവ് പരിണമിച്ച് പ്രപഞ്ചം ഉണ്ടാകത്തില്ല. പ്രകൃതി പരിണാമി നിത്യമായിരിക്കുന്നതുകൊണ്ട് പ്രകൃതി തന്നെ പരിണമിച്ച് ഈ ജഗത്തായി മാറിയിരിക്കുന്നതുകൊണ്ട് ജഗത്തിന് സൃഷ്ടികർത്താവിന്റെ ആവശ്യമില്ല. സാങ്കേന്മാർ പറയുന്നു അതുകൊണ്ട് ഈശ്വരന്റെ ആവശ്യമില്ല. ജഗത്ത് സൃഷ്ടിച്ചാണെങ്കിൽ അതിന് സൃഷ്ടികർത്താവിന്റെ ആവശ്യമുള്ളു. ജഗത്ത് ആര് സൃഷ്ടിച്ചല്ല, അത് മൂലപ്രകൃതി അതിന്റെ അവ്യക്ത അവസ്ഥയിൽ നിന്നും പരിണമിച്ചു വന്നതാണ്. അതാണ് അവർ പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഈശ്വരനെ വേണ്ടത്. ഈശ്വരന്റെ ആവശ്യമേ ഇല്ല. സൃഷ്ടിവാദികൾ, ക്രിയേഷനിസ്റ്റുകൾ എന്ന് പറയും, അവർക്ക് പ്രപഞ്ചം ഉണ്ടാകുന്നതിന് ഈശ്വരനുണ്ടായാലേ പറ്റൂ. ഇവിടുത്തെ ദ്വൈതികളും വിശിഷ്ട അദ്വൈതികളും ബൈബിള് ഖുറാൻ ഇവരെല്ലാം സൃഷ്ടിവാദികളാണ്. ദൈവം സൃഷ്ടിച്ചാണ് പ്രപഞ്ചമെന്ന് വാദിക്കുന്നവരാണ്. സംഖ്യന്മാര് മാത്രം പറയുന്നു വെച്ചാൽ, സംഖ്യന്മാര് പറയുന്നത് ഏകദേശം പൂർണ്ണമായിട്ടല്ല ഇന്നത്തെ സയൻസ് പറയുന്ന കാര്യമാണ്. ഇന്നത്തെ സയൻസ് പറയുന്നത് പ്രപഞ്ചം പരിണമിച്ചുണ്ടായതാണ്. സയൻസിൽ പിന്നെ ആത്മാവിനെ കുറിച്ചൊന്നും ചർച്ച ചെയ്യുന്നില്ല. പ്രപഞ്ചം പരിണമിച്ചുണ്ട്, ഊർജം പരിണമിച്ചാണ് ഈ പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നതെന്ന് വാദിക്കുന്നവരാണ് പരിണാമവാദികൾ. ഊർജം പരിണമിച്ചുണ്ടായി എന്ന് പറയുന്നത് ഇവർ പറയുന്നു ത്രിഗുണങ്ങൾ പരിണമിച്ചുണ്ടായി. ഇതേ വ്യത്യാസം. ഊർജത്തെ കുറിച്ച് പണ്ട് നമ്മുടെ ദാർശനികന്മാർക്കൊന്നും അറിവില്ലായിരുന്നു. ഊർജം എന്താണെന്നുള്ളതിനെ കുറിച്ച് ഈ പറയുന്ന ആർക്കും യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല. ഊർജത്തെ കുറിച്ച് അറിവുണ്ടാകുന്നത് 20-ാം നൂറ്റാണ്ടിലാണ്. അതുവരെ ഈ ശാസ്ത്രജ്ഞന്മാർക്കൊന്നും ഊർജത്തെ കുറിച്ച് കാര്യമായ അറിവൊന്നുമില്ല. പിന്നെ അല്പസ്വല്പമൊക്കെ അവർ പറയാതെയിരുന്നില്ല. ചലനങ്ങളെന്നും ശക്തിയെന്നും ഒക്കെ പറയും, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഊർജം ഇന്ന് മനുഷ്യൻ മനസ്സിലാക്കിയിരുന്നത് പോലെ ഊർജത്തെ കുറിച്ച് മനസ്സിലാക്കിയിരുന്നെങ്കിൽ സിദ്ധാന്തങ്ങളൊക്കെ വേറെ ആയിരുന്നു. എനർജി മാറ്റർ 20-ാം നൂറ്റാണ്ടിലാണ്. 1900-ന് ശേഷമാണ് ഇങ്ങനെ ഒരു സിദ്ധാന്തം തന്നെ മനുഷ്യന് മനസ്സിലാകുന്നത്. ശരിക്കും സയൻസ് പറയുന്നതാണ് ഊർജം പരിണമിച്ച് ഈ പദാർത്ഥങ്ങളെല്ലാം ഉണ്ടായി. അതിനു മുമ്പുള്ള ഇതിനെയാണ് ഡാർക്ക് എന്ന് പറയാത്തതിനെ കുറിച്ച് എന്താ ഒരു സ്റ്റേറ്റ്, ഒന്നും അറിയാത്തൊരു കാലഘട്ടത്തെ കുറിച്ച് ഇംഗ്ലീഷ് എന്താ പറയും? ഡാർക്ക് ഏജ് എന്ന്. ഏജെന്നാണോ? ഡാർക്ക് ഏജ്. ഡാർക്ക് ഏജ് അതായത് മുമ്പുള്ളതാണോ? 1900 ഡാർക്ക് ഏജ് എന്നൊക്കെ പറയുന്ന പൊതുവേ ഒരു മെറ്റഫറായിട്ട് പറയുന്നതാണ്. അപ്പൊ പ്രത്യേകിച്ച് ഫിസിക്സിലൊന്നും അങ്ങനെ ഒരു ഡാർക്ക് ഏജ് ഒന്നും ഇല്ല. അറിയാൻ വയ്യാത്ത ഒരു കാലം എന്നൊക്കെ പൊതുവെ പറയും. മനുഷ്യന്റെ നമ്മളെ ഹിസ്റ്ററിയൊക്കെ പരിശോധിച്ചാല് പരിണാമം എന്ന് പറയുമ്പോൾ തന്നെ ഇടയ്ക്കിടയ്ക്ക് മനുഷ്യന് അറിയാൻ വയ്യാത്ത കാലങ്ങളും എന്ത് സംഭവിച്ചു എന്നറിയാൻ വയ്യാത്ത കാലം. അപ്പൊ അതിന് ഡാർക്ക് ഏജ് എന്ന് പറയും. അത് അറിയാൻ വയ്യാത്ത ഒരു കാലം ഉണ്ടായിരുന്നു മനുഷ്യന് പ്രപഞ്ചത്തെ കുറിച്ച് അങ്ങനെ പറയാൻ വേണ്ടി പറയുന്നതാണ്. എന്തൊക്കെയാ സംഭവിച്ചത്? അതായിരിക്കും അങ്ങനെ പറയുന്നത്. അല്ലാതെ സയൻസിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു ഇതൊന്നുമില്ല. മാറ്റർ ഇങ്ങനെ ഈ കാണുന്ന ഇതെല്ലാം നമ്മളെല്ലാം ഉണ്ടായത്. മാറ്റർ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വസ്തുക്കളെല്ലാം നമ്മളെല്ലാം ഉണ്ടായത് ഊർജം പരിണമിച്ചാണെന്നാണ് ഫിസിക്സ് പഠിപ്പിക്കുന്നത്. അവർ ആത്മാവിനെ കുറിച്ചൊന്നും പറയുന്നില്ല. ആത്മാവിനെ കുറിച്ച് അവർ പരീക്ഷണവും ഗവേഷണവും നടത്തുന്നുമില്ല. അതൊക്കെ മെറ്റാഫിസിക്സിന്റെ വിഷയമാണ്. ഫിസിക്സ് അല്ല അത് ചിന്തിക്കുന്നു. മെറ്റാഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഉണ്മ സത്ത ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർ തത്വചിന്ത തത്വചിന്തയാണ്. അപ്പൊ ഇതിനു മുമ്പ് ഈ ഊർജത്തെ കുറിച്ചുള്ള മനുഷ്യന് അറിവ് കണ്ടെത്തുന്നതിന് മുമ്പ് സയൻസ് ഉണ്ടായിരുന്നെങ്കിലും ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ കൂടുതലും അവർ മെറ്റാഫിസിക്സ് ആയിരുന്നു. തത്വചിന്താപരമായാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോ അദ്വൈതത്തിലൊക്കെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ഈ കാര്യം ഒരു പൂർവപക്ഷമായിട്ട് വരും. ആത്മാവ് പരിണമിച്ചാണോ പ്രപഞ്ചം ഉണ്ടായത്? പൂർവപക്ഷി യോഗി പറയും അല്ല, ആത്മാവ് പരിണമിക്കത്തില്ല, നിർവീകാരിയാണ്, കൂടസ്ഥ നിത്യമാണെന്ന് സമാധാനം പറയും. ആ പൂർവപക്ഷ സമാധാനത്തെയാണ് ഇവിടെ ഗുരുവും പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ആത്മാവ് പരിണമിക്കുന്നില്ല. പിന്നെ ഈ പ്രപഞ്ചം പരിണമിക്കുന്നു എന്ന് പറയുമ്പം അത് ആധുനിക കാഴ്ചപ്പാടാണല്ലോ. പ്രാചീനമായ കാഴ്ചപ്പാടനുസരിച്ച് പരിണാമം സാഖ്യന്മാര് പറഞ്ഞെങ്കിലും ത്രിഗുണങ്ങൾ പരിണമിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കി ആരും അത് അംഗീകരിച്ചില്ല. മൂലപ്രകൃതി പരിണമിച്ചു എന്ന് പറയും. ഓരോരുത്തർക്കും ഓരോ സിദ്ധാന്തം വരുന്നു. അദ്വൈതിയുടെ സിദ്ധാന്തമാണ് ഇവിടെ പറയുന്നത്. അതാ അഖിലം. അഖിലം എന്ന് വെച്ചാൽ അഖില പ്രപഞ്ചവും വിവർത്തമാണ് അദ്വൈതിയുടെ കാഴ്ചപ്പാട്. വിവർത്തം എന്ന് വെച്ചാൽ അതെന്താ? അത് ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. പണ്ടത്തെ രീതിയാണ്. ഇന്ദ്രജാലം എന്ന് വെച്ചാൽ നമ്മൾ കാണുന്ന മാജിക് അല്ല എന്ന് പറഞ്ഞാണ് ഇന്ദ്രജാലക്കാരനെ ആനയും കുതിരയൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നു. ആനയില്ല, കുതിരയില്ല, പക്ഷെ അയാളെ ഇന്ദ്രജാല ശക്തി കൊണ്ട് ഉണ്ടാക്കി കാണിക്കുന്നു എന്നാണ് പഴയൊരു വിശ്വാസം. അതുപോലെ ആത്മാവിൽ ഒരു മാറ്റവും വരാതെ ആത്മാവിൽ കാണപ്പെടുന്നതാണ് ഈ കാണുന്ന എല്ലാ പ്രപഞ്ചവും. ഇതാണ് അദ്വൈതം പറയുന്നത്. അതിന് വിവർത്തം എന്ന് വിളിക്കാൻ എന്താ കാരണം? എന്താണ് അതിന് വിവർത്തം എന്ന് പറയാൻ എന്താ കാരണം? അസത്യമായതുകൊണ്ടാണ് അതിന് വിവർത്തം എന്ന് പറയുന്നത്. അസത്യമാണ്. അസത്യം എന്ന് പറഞ്ഞാൽ സത്യം എന്തെങ്കിലും ഉണ്ടോ അവിടെ? എന്താണ് സത്യം എന്ന് പറയുന്നത്? ആത്മാവ്. പ്രപഞ്ചം എന്ന് പറയുന്നത് വിവർത്തം. ഇതാണ് അദ്വൈത സിദ്ധാന്തം. അതാണ് ഇവിടെ പറയുന്നത്. ആത്മാവ് സത്യമാണ്, പ്രപഞ്ചം അസത്യമാണ്, അതുകൊണ്ട് പ്രപഞ്ചത്തെ വിവർത്തം എന്ന് പറയുന്നു. ആത്മാവിൽ അനുഭവപ്പെടുന്നു, കാണുന്നവൻ അനുഭവപ്പെടുന്നു. ആരാണോ പ്രപഞ്ചത്തെ കാണുന്നത് അവന് അനുഭവപ്പെടുന്നു. അപ്പൊ ആത്മാവെന്ന് പറയുന്നത് എന്താ? കാണുന്നവൻ തന്നെയാണ് ആത്മാവ്. അപ്പൊ ആത്മാവിൽ പ്രപഞ്ചത്തെ കാണപ്പെടുന്നു എന്ന് വെച്ചാൽ തന്നിൽ പ്രപഞ്ചത്തെ കാണുന്നു, തന്നിൽ തന്നെ കാണുന്നു. അപ്പോ ആത്മാവെന്ന് വെച്ചാൽ കാണുന്നവൻ തന്നെ. അതുകൊണ്ടാണ് പറഞ്ഞത് തന്നിൽ ഒരു വികാരവും സംഭവിക്കാതെ, തന്നിൽ ഒരു മാറ്റവും സംഭവിക്കാതെ തന്നിൽ തന്നെ പ്രപഞ്ചത്തെ കാണുകയാണ്, അസത്യമായ പ്രപഞ്ചത്തെ. അപ്പൊ പിന്നെ ആത്മാവെന്ന് പറഞ്ഞ് താനെന്ന് പറഞ്ഞു. അപ്പൊ താനാരാ? ആത്മാവെന്ന് പറയുന്ന താൻ ആരാണ്? അപ്പൊ താനെന്ന് പറയുന്നത് തന്റെ വാസ്തവമായ ഒരു സ്വരൂപം, തന്റെ വാസ്തവമായ യഥാർത്ഥമായ ഒരു സ്വരൂപമാണ്. അതിലാണ് ഇതൊക്കെ കാണുന്നതെന്നുള്ളതാണ്. അതിനാണ് ആത്മാവെന്ന് പറയുന്നത്. വാസ്തവ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ല, അതിനപ്പുറം നമ്മളെന്താണോ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതിനൊക്കെ അപ്പുറമുള്ള ഒരു സ്വരൂപം. അതാണ് ആത്മാവ്. അത് കൂടസ്ഥ നിത്യമാണ്, നിത്യമാണ്, ശുദ്ധമാണ്, സർവവ്യാപിയാണ്. ഇങ്ങനെയൊക്കെ അതിന്റെ ഒരുപാട് വിശേഷണങ്ങളോട് കൂടി ചേർത്ത് അതിനെ മനസ്സിലാക്കും. അതാണ് ആത്മാവ്. അത് ജനിക്കുന്നില്ല, നശിക്കുന്നില്ല, വികാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അങ്ങനെയുള്ള തന്നെ പ്രപഞ്ചം വിവർത്തമായി അനുഭവപ്പെടുന്നു, അസത്യമായി അനുഭവപ്പെടുന്നു. ആ അനുഭവപ്പെടുന്നതിനുള്ള അധിഷ്ഠാനമാണ് ആത്മാവ്. ഇതൊക്കെയാണ് അദ്വൈതത്തിന്റെ വിശദീകരണം. ഇവിടെ ദൈവശക്തി, നീ സത്യം, ജ്ഞാനം, ആനന്ദം, നീ തന്നെ വർത്തമാനം, ബോധവും ഭാവിയും വേറല്ല, ഓതും മൊഴിയും ഓർക്കി നീ. നീ എന്നാണ് അവിടെ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല. എന്താ കുഴപ്പം? നീ സത്യമാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അതുകൊണ്ട് പറയാം. അതായത് ഈ നോളജിന്റെ കൂടെ നോവലിന്റെ കൂടെ ഇൻവേരിയബിൾ ആയിട്ടുള്ള ഇംഗ്ലീഷ് പറ മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ പറയാന്ന് പറഞ്ഞിട്ട് മലയാളത്തിൽ പറയാം. ഇംഗ്ലീഷ് പറയും. പിന്നെ ഇഫ് എനി ഒബ്ജക്ട് ഈസ് ദ that object presupposes the consciousness, that is the chit, even eyes and mind and everything is instrument, but we realize through this consciousness, presence of consciousness, presence of consciousness, we come to know the object. Presence of consciousness, a presence of consciousness, we come to know this the noble object. What I wanted to tell you, consciousness is always invariable. Consciousness, the object will change. the invisible concept, that is always permanent. That is the reality. That is absolute. Without chit, you cannot see the object. The chit is the presence of chit, everything elements or the object. This invariable consciousness of chit is the reality of our self. That is our identity. Oh, what is our new tired നീ സത്യം എന്ന് പറഞ്ഞാൽ എന്താ? നീ സത്യം എന്ന് ഇൻവേരിയബിൾ കോൺഷ്യസ്നെസ് ചിത്ത്. നീ എന്ന് വെച്ചാ മീ, മീ മൈ റിയൽ മൈ ഐഡന്റിറ്റി. മീ മൈ മീ ആത്മാവ് ആത്മാവ് മീ മൈ റിയൽ നേച്ചർ ഈസ് ദ കോൺഷ്യസ്നെസ്. ബിക്കോസ് ദിസ് ഓൾ എവരിതിങ് ഈസ് അറിയപ്പെടുന്നതാണ്. ആ അറിവ് മീ മീൻസ് ഞാൻ, അഹം എന്നാണ് ഞാൻ തന്നെ വഴിയും സത്യവും. ഇതൊക്കെ ഇതൊക്കെ ഞങ്ങൾ അടിച്ചു വീടും പബ്ലിക്. അപ്പൊ ഞാനെന്താണ്? ജ്ഞാനത്തിന് പ്രസക്തി എന്താണ്? എവിടെ ഞാനാണെങ്കിലും ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ജ്ഞാനം ഒരു സംഭവം. നീ സത്യം ജ്ഞാനം. ആ ജ്ഞാനം എന്ന് വെച്ചാൽ ചിത്ത്, ആദർവേ ചിത്ത് എന്ന് പറയും. ആനന്ദം, ആനന്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തം എന്നുള്ള ഇൻഫിനിറ്റ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അതായത് പിന്നെ എന്താ പറയുക, ദേശകാല വസ്തു അപരിച്ഛിന്നമായിട്ടുള്ളത്, അതിനെയാണ് അനന്തം. ലിമിറ്റ്ലെസ് ഇൻഫിനിറ്റ്, ദാറ്റ് ഇൻഫിനിറ്റ്സ് ആനന്ദം. ആനന്ദത്തോ ഹാപ്പിനെസ് വേണമെങ്കിൽ എടുക്കാം, അത് ഇൻഫിനിറ്റ് ഹാപ്പിനെസ് ആണ് ഉദ്ദേശിക്കുന്നത്. സഭയെ പറയുകയാണ്, സഭയെ പറയുന്ന മറ്റുള്ളവർ മനസ്സിലാക്കണമെന്നില്ലല്ലോ, നമുക്കും അറിയില്ല അവർക്കും അറിയില്ല. ഇൻഫിനിറ്റ് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാക്കി കൂടുതലുണ്ട്. അതെ അതെ, അറിയപ്പെടും. ദേശകാല വസ്തു അപരിച്ഛിന്നം എന്നൊക്കെ പറഞ്ഞത് സംസ്കൃതം പറഞ്ഞാൽ മനസ്സിലാവില്ലേ? എപ്പോഴും പറയും അഹമ്മതികളെ കൊണ്ട് നടക്കല്ലേ, അഹമ്മതികളെ കൊണ്ട് നടക്കല്ലേ. അഭികാരിയെ എങ്ങനെ തിരിച്ചറി? അഹംഭാവിയാണ് വിജയി. അപ്പോ എന്താണ് അറിയുന്നവന്റെ യഥാർത്ഥ സ്വരൂപം? അതാണ് ആത്മാവ് ഇവിടെ പറയുന്നത്. ആരാണ് ഈ പ്രപഞ്ചത്തെ അറിയുന്ന അവനൊരു യഥാർത്ഥം നമ്മളിപ്പോ അറിയുന്നതാണ്, ഇവിടെ ആത്മാവെന്ന് പറയും. അത് അതിൽ ആരോപിതമാണ്, അസത്യമായി അനുഭവപ്പെടുന്നതാണ് പ്രപഞ്ചം. ആരോപിതം എന്ന് വെച്ചാൽ അസത്യമായി അനുഭവപ്പെടുന്നതാണ് പ്രപഞ്ചം. അങ്ങനെ പറയുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമാണ്, അതുകൊണ്ട് പറയും. ഇവിടെ ഇന്ദ്രജാലം എന്ന് പറയുന്നത് ഈ സ്വപ്നം എന്നും പറയാം. ഒരു രണ്ടു ഇതൊക്കെ മാറി മാറി ഉപയോഗിക്കും. സ്വപ്നം പോലെ എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമാണ്, സ്വപ്നത്തിൽ കണ്ടതൊന്നും സത്യമല്ല. കാണുന്നവനായ താൻ അവിടെ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഈ ഇരിക്കുന്ന ഞാനല്ല. അപ്പോ സ്വപ്നത്തിലുണ്ടായിരുന്ന ആരാണോ ആ സ്വപ്നം കണ്ടവൻ, അവനാണ് ശരിക്കും സത്യമായിട്ടുള്ളവൻ. അതാണ് തന്റെ യഥാർത്ഥത്തിലുള്ള സ്വരൂപം. അവിടെ സ്വപ്നത്തിൽ എന്തൊക്കെ കണ്ടോ അതുപോലെയാണ് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തെ കാണുന്നത്. ഈ അനുഭവങ്ങളെല്ലാം അസത്യമാണ്. അപ്പൊ ഇങ്ങനെ ഈ പ്രപഞ്ചം ഇങ്ങനെ ഉണ്ടാകുന്നതിന് ആത്മാവിന് പരിണാമമൊന്നും സംഭവിക്കണ്ട. വിവർത്തം എന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നു, ആരോഹിതമായിരിക്കുന്നു. രണ്ടായിരത്തി ഇരുപതിലേ സാഹിത്യത്തിൽ നോബൽ സമ്മാനം കിട്ടിയ ലൂയിസ് ബ്ലൂക്കിന്റെ ഒരു വാചകം പറഞ്ഞാലേ, ഈ ലോകത്തെ നാം കുഞ്ഞുന്നാൾ ഒന്ന് നോക്കുന്നതേ ഉള്ളൂ, പിന്നെ ഇതെല്ലാം ഓർമ്മകൾ മാത്രമാണ് എന്നൊന്നും പറയാൻ പറ്റില്ല. കണ്ടത് മനസ്സിലാക്കിയാൽ പിന്നെ കാണുന്നവയൊക്കെ അതിനെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഓർമ്മകളാണ്. നിശ്ചയമായും ഈ ഇന്ദ്രിയ സ്മൃതി കുറെ ഒക്കെ ഇങ്ങനെ കൂട്ടി നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കി വെച്ചോണ്ടിരിക്കുകയാണ്. സാഹിത്യകാരൻ പറഞ്ഞില്ലേ അതിന് വലിയ വിലയൊന്നും കൊടുക്കുന്നു. പ്രപഞ്ചത്തെ അത് സാഹിത്യത്തിന് എന്ന് പറയാനോ, കാളിദാസ എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു സാഹിത്യത്തിന്. സാഹിത്യം വേറെ, പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്നത് രണ്ടു തരത്തിലാണ് പഠിക്കുന്നത്. ഒന്നെന്താണ്? തത്വചിന്താപരമായിട്ടുള്ള പഠനങ്ങൾ, അതൊക്കെയാണ് ഈ ഇതല്ല. തത്വചിന്താപരമായിട്ടുള്ള പഠനങ്ങൾ എന്താണ്? ഈ ഉണ്മ എന്താണ്? നമ്മൾ അനുഭവപ്പെടുന്ന യാഥാർത്ഥ്യം അങ്ങനെ. മറ്റൊന്നെന്താണ്? സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി. ഇതാണ് രണ്ട് പ്രധാനമായ. അതിന് സാഹിത്യം കൊണ്ടൊന്നും നമുക്ക് പ്രപഞ്ചത്തെ ഒന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഒന്നുകിൽ തത്വചിന്താപരമായി മനസ്സിലാക്കണം, അല്ലെങ്കിൽ സയന്റിഫിക്കായി മനസ്സിലാക്കണം. രണ്ടും മാച്ചാകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും മാച്ചാകത്തില്ല. ചില സ്ഥലങ്ങളിലൊക്കെ രണ്ടും തമ്മിൽ കൂട്ടിമുട്ടാറുണ്ട്. ചില സ്ഥലങ്ങൾ എല്ലായിടത്തും പറ്റത്തില്ല. അതായത് സയൻസിനെ വിശദീകരിക്കുന്നുണ്ട്, സയൻസ് കണ്ടെത്തുന്ന കാര്യങ്ങളെ വിശദീകരിക്കുന്നിടത്ത് തത്വചിന്തയുടെ ആവശ്യം വരും അതിന്റെ വിശദീകരണത്തിന്. മറിച്ച് എന്താണ് എന്ന് മനസ്സിലാക്കുന്നിടത്ത് സയൻസിന് അതിന്റേതായ മെത്തഡോളജി ഉണ്ട്. അവിടെ തത്വചിന്തയ്ക്ക് സ്ഥാനമൊന്നുമില്ല. സയൻസിന് സയൻസിന്റേതായ രീതിയുണ്ട്. പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ തത്വചിന്തയെന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ അറിവ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇതൊക്കെ രൂപപ്പെടുന്നത്. പ്രപഞ്ചത്തെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവ്, പ്രപഞ്ചത്തെക്കുറിച്ച് മനുഷ്യൻ മനസ്സിലാക്കി തുടങ്ങുന്ന കാലം 10,000-2,000 വർഷം മുമ്പായിട്ടുണ്ട്. അന്ന് അവർ മനസ്സിലാക്കിയാണ് അത് വളർന്ന് വികസിച്ചു വന്നാണ് പിന്നീട് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ആയി മാറിയത്. അപ്പോൾ ആ അറിവൊന്നും അവർക്ക് പണ്ട് ഉണ്ടായിരുന്നില്ല. അവർക്ക് ചില പ്രാഥമികമായ വിവരങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ പഠിക്കുന്നു പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം എന്നൊന്നും ഇന്ന് പഠിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇന്ന് അത് പൃഥ്വി, അപ്പ്, തേജസ് ഇതിനെയൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇന്നെന്ത് ചെയ്യണം? ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ പഠിക്കുന്നു. അതിനൊന്നും ഇന്ന് വലിയ പ്രസക്തിയൊന്നുമില്ല. പണ്ട് എഴുതി വെച്ചോണ്ട് നമ്മൾ ഇന്ന് അത് പഠിക്കുന്നുണ്ട്. അതിനൊക്കെ മനുഷ്യന്റെ അറിവ് ഒരുപാട് മുമ്പോട്ട് പോയി. പിന്നെ ഈ തത്വചിന്ത ഇവിടെ ഇപ്പൊ ആത്മാവെന്നൊക്കെ പറയുന്നു. ഇതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ തത്വചിന്തയെ ഒരു വഴി, സയൻസ് ഇതൊന്നും കൈകാര്യം ചെയ്യുന്നുണ്ട്. അതായത് സയൻസിന് ഇമ്പോർട്ടൻസ് വരിക എന്ന് പറയുന്നത് പ്രപഞ്ചത്തെ കുറിച്ചുള്ള പഠനത്തിൽ, പ്രപഞ്ചത്തെ മനസ്സിലാക്കാനും പ്രപഞ്ചത്തിൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നിടത്ത് സയൻസിനെ ായിരിക്കും ഏറ്റവും പ്രാധാന്യം. സയൻസിന്റെ വഴിക്ക് ലോകം പോകത്തുള്ളൂ. പിന്നെ മനുഷ്യന് മറ്റു പല കാര്യങ്ങളും ഉണ്ടല്ലോ, ആധ്യാത്മികമെന്ന് നമ്മളെന്ന് പറയുന്ന. ഞാനീ എന്താണ് നടരാജഗുരുവിന്റെ കുറച്ചൊക്കെ വായിച്ചു നോക്കിയപ്പോൾ നടരാജഗുരു മൊത്തം അതിന്റെ എസെൻസ് എന്നിട്ടായാലും എന്താണെന്ന് എഴുതിയിരിക്കുന്നത് മനസ്സിലാക്കാൻ തന്നെ വലിയ പാടാണ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്, ഇവിടെ മനസ്സിൽ എന്താ ഇരിക്കുന്നത്, എഴുതുന്നത് എന്താണ്, ഇതൊക്കെ ഒന്നാണോ എന്നറിയാൻ വലിയ പാടാണ്. മനസ്സിലാക്കിയിടത്തോളം നാട്ടാചാര്യർ പറയുന്നത് ഈ പറയുന്ന ദർശനമാലയുടെ വ്യാഖ്യാനത്തിൽ പുള്ളി ഞാൻ മനസ്സിലാക്കിയാണ് പറയുന്നതനുസരിച്ച് ഈ ആത്മീയത എന്നൊക്കെ പറയുന്ന ഇതുമായിട്ടൊരു ബന്ധമില്ലെന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ പോക്ക് അങ്ങനെയാണ്. ഈ പറയുന്ന പഠനം ദർശനമാലയുടെ വിഷയമുണ്ടല്ല, ദർശനമാലയുടെ വിഷയം ദർശനമാല ചർച്ച ചെയ്യുന്നതിന് പുള്ളിയുടെ വാക്കി പറഞ്ഞ അബ്സല്യൂട്ടിനെ കുറിച്ചാണ് പറയുന്നത്. ഈ അബ്സല്യൂട്ട് എന്ന് പറയുന്നത് ഇതിന് നമ്മുടെ ഇന്നത്തെ മനുഷ്യന്റെ ജീവിതമായിട്ട് ഒരു ബന്ധമുള്ള കാര്യമില്ല, അതിന് സ്പിരിച്വൽ ആയിട്ട് ഒരു ബന്ധമില്ല, അതിന് എക്സ്പീരിയൻസുമായിട്ട് ഒരു ബന്ധമില്ല, അതിനകത്ത് യാതൊരു തരത്തിലുള്ള നിഗൂഢതകളും ഇല്ല. അത് നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത്രയേ ഉള്ളൂ. മനുഷ്യന്റെ സാധാരണ ജീവിതമായിട്ട് ഇതിനൊരു ബന്ധമില്ലെന്നാണ് പുള്ളിയുടെ അഭിപ്രായം. എന്നുവെച്ചാ എത്തിക്സ്, മൊറാലിറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടൊന്നും അതിനെ ബന്ധപ്പെടുത്താൻ പറ്റില്ല. അതായത് എല്ലാ ആത്മാവും എല്ലാം ഒന്നാണ്, ആ ഒന്ന് ആയതുകൊണ്ട് സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയുന്നതിനോട് ഗുരു യോജിക്കുന്ന നിറായൊരു എല്ലാം ഒന്നാണെന്ന് പറയുന്ന അദ്വൈതം അത് ശരിയല്ല. അതുകൊണ്ട് എല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, അത് ആയിട്ട് യാതൊരു ബന്ധവും ഇതിനെ തികച്ച് രണ്ടാക്കിയാണ് ചെയ്യുന്ന കൂടി ഞാൻ വായിച്ച് മനസ്സിലാക്കിയെടുത്തോളും. അപ്പൊ ആത്മീയതയുമായിട്ട് ഇതിനും ഒരു ബന്ധമില്ലെന്നാ പറയുന്നു. ഭക്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആയിട്ടൊന്നും ഒരു ബന്ധമില്ല. ഇതൊരു ലോജിക്കലായി ചിന്തിച്ച് നമ്മള് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ അബ്സല്യൂട്ട്. ഇതാണ് പുള്ളിയുടെ നിലപാട്. ബ്രഹ്മത്തെ സംബന്ധിച്ച് പുള്ളി പറയുന്ന അബ്സല്യൂട്ട് എന്നാണ് അതിനെ ഉപയോഗിക്കുന്നത്. അതിന് അതിന് അറിയാനും പറ്റത്തില്ല, അതിന് ഈ പ്രപഞ്ചമായിട്ടൊരു ബന്ധവുമില്ല. അതുകൊണ്ട് നിലപാട് ദർശനമാല വ്യാഖ്യാനിച്ചിട്ട പുള്ളി ഇതൊക്കെ പറയുന്നത് ഗുരു നടായൂർ പറയുന്ന ആത്മാവിനെ അങ്ങനെ അറിയാൻ പറ്റില്ലെന്നാണ്. അങ്ങനെ അറിയാൻ പറ്റത്തില്ല, അതിന്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ ലോജിക്കലായി ചിന്തിച്ചിട്ട് ഒരു തരത്തിൽ പറഞ്ഞ ഇതല്ല ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ച് ശേഷിക്കുന്ന അതാണ് പുള്ളി സ്വീകരിച്ചിരിക്കുന്നതാണ് അതൊക്കെ ശരിയല്ല. അതൊക്കെ ഉണ്ട്, അത് പുള്ളി ഇങ്ങനെ പറയുന്നത്. ആ ആത്മജ്ഞാനത്തെ ഒന്നും പുള്ളി അംഗീകരിക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കിയാണ് വായിച്ചിട്ട് കേട്ടോ, ഇനി ഞാൻ വേറെ എന്തെങ്കിലും അടുത്തുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ മൂവായിരം രൂപ കൊടുത്ത പുസ്തകം വായിച്ചു. ഏത്? അബ്സല്യൂട്ട് എന്നുള്ള ബുക്ക്. അതെങ്ങനെയെങ്കിലും തൂക്കി വിറ്റാ മതി എന്ന് വിചാരിച്ചിരിക്കും. അതിന്റെ ലാസ്റ്റ് പാർട്ട് ഉണ്ടോ? രീതി വ്യാഖ്യാനം ഇപ്പൊ ഉണ്ടല്ലോ, അത് വെച്ചും കൊണ്ട് പുള്ളി എഴുതിയിരിക്കുന്നത് വേറെയാണ്. രീതി ഒന്നുമില്ല, രീതി അല്ല പുള്ളി എഴുതിയിരിക്കുന്നത്. രീതി രീതി കൊടുത്തിട്ടുണ്ടെങ്കിലും പുള്ളി എഴുതി വെച്ചിരിക്കുന്ന വേറെ കാര്യങ്ങളാണ്. ഇത് തന്നെ പുള്ളി പറയുന്നത്, എക്സ്പീരിയൻസിനെ പുള്ളി അംഗീകരിക്കുന്നില്ല. എക്സ്പീരിയൻസ് അങ്ങനെ ഒന്നും ഉണ്ടാകത്തില്ല. നിഷേധിച്ച് നിഷേധിച്ച ശേഷിക്കുന്ന എന്തോ. അപ്പൊ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവസാനം വരുമ്പം പുള്ളി പറയുന്നതിനെ തന്നെ പുള്ളി കണ്ണിക്കുകയാണ്. പുള്ളി എന്താണോ പറഞ്ഞു വരുന്നതിന് പുള്ളി തന്നെ കണ്ണിച്ച് അങ്ങനെ പോവുകയാണ്. അല്ല അതുകൊണ്ടല്ല, കാരണം അവർക്കൊന്നും ഇതൊന്നും മനസ്സിലാകത്തില്ല. അവിടെ ഇത് മനസ്സിലാക്കുന്നവർക്ക് ഈ മുനിനാരായണ പ്രസാദന് തന്നെ മനസ്സിലായിട്ടുണ്ടോന്ന് എനിക്ക് സംശയമാണ്. ഞാൻ പുള്ളിയെടുത്ത് പലപ്പോഴും സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ പുള്ളി ഇതൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതെനിക്കറിയത്തില്ല, അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ദിവസം ഞാൻ പോയപ്പോ സ്വാമിയോട് വെളിയിരിക്കണം, അങ്ങനെ നമ്മളിങ്ങനെ ഒരു ജാഥയായിരുന്നു വെളിയിൽ, കുറെ കുട്ടികളിങ്ങനെ ജാഥ സംബന്ധം ചെയ്ത് പോകുന്നു. ഒരു സ്വാമി ജാഥ, ഞാൻ അവിടെ റോഡ് സൈഡിൽ പോയി നോക്കി, നോക്കിയപ്പോഴത്തേക്ക് അവിടെ വിജയ ആഘോഷമാണ്. കെ എസ് യു ജയിച്ചു, എല്ലാ സീറ്റുകളും കെ എസ് യു വർക്കർ കോളേജിൽ ഇപ്പം നേടി. അപ്പൊ അതിന്റെ ആഘോഷമാണ് ഞാൻ ചെന്ന് പറഞ്ഞ. അപ്പൊ ഇപ്പൊ നല്ല കുട്ടികളാരും കോളേജിലൊന്നും വരാറില്ല. അല്ല അതെനിക്കറിയത്തില്ല, ഞാൻ സംസാരിച്ചിട്ടും പുള്ളി അങ്ങനെ ഒരു അതൊക്കെ സാന്ദർഭികമായി പറഞ്ഞായിരിക്കും, അതങ്ങനെ എടുക്കാൻ പറ്റില്ല. പുള്ളി അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് എന്താന്ന് വെച്ചാ കമ്മ്യൂണിസ്റ്റ് വെച്ചാൽ മാർക്സിസത്തെ അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഒരു ചിന്താഗതിയാണ്. പുള്ളി ഗുരുവിന്റെ ആശയം തന്നെയാണ് പുള്ളി പറയുന്നത്, പക്ഷെ ഈ നടായൂർ പറയുന്ന ഈ രീതിയിൽ പുള്ളി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഞാനിങ്ങനെ വായിച്ചു മനസ്സിലാക്കിയപ്പോ നടായൂർ പറയുന്നത് പോലെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണോ ശേഷിക്കുന്ന അതാണ്. അതും അതിൽ നിന്നല്ല ഇതുണ്ടായത്, വ്യവഹാരം വ്യവഹാരത്തെ അംഗീകരിക്കുന്നുണ്ട്. വ്യവഹാരം അതുമായിട്ടൊരു ബന്ധമില്ല. ഈ രീതിയിലൊക്കെ പുള്ളി പറയുന്നു, ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായെന്ന് പറയുന്നില്ല, അബ്സലോട്ടിൽ നിന്ന് ഈ പ്രപഞ്ചം ഉണ്ടായി എന്നുള്ള രീതിയിലൊന്നും പുള്ളി പറയുന്നില്ല. ഈ വ്യവഹാരവും അബ്സലോട്ടുമായിട്ട് ബന്ധമുണ്ടെന്നും പറയുന്നില്ല. അങ്ങനെ ഒരു പ്രത്യേക ഒരു ചിന്താഗതിയാണ്. എല്ലാം ഒന്നായതുകൊണ്ട് നിങ്ങൾ സമൂഹത്തിന്റെ നന്മയ്ക്ക് പ്രവർത്തിക്കണമെന്ന് പറയുന്നത് ശരിയല്ലെന്നാണ് പുള്ളി പറയുന്നത്. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം, അതൊക്കെ അംഗീകരിക്കുന്നു. എത്തിക്സ് വേണോ അതൊക്കെ വേണമെന്ന് അംഗീകരിക്കുന്നു. പക്ഷെ അതിന് ഈ പറയുന്ന അബ്സലോട്ടുമായിട്ട് ഒരു ബന്ധമില്ല. ഏകലോക സിദ്ധാന്തം എന്നുള്ള നിലയിൽ ഗാരി ഡേവിനെയും നാരായണഗുരുവിനെ നാരായണഗുരുസ്വാമിയെ ഒരുമിച്ച് ചേർത്ത് അതൊന്നും എനിക്കറിയത്തില്ല. സിദ്ധാന്തത്തെ അദ്ദേഹം അങ്ങനെ ആവിഷ്കരിക്കുന്ന പോലെ അതൊന്നും എനിക്കറിയത്തില്ല. നാരായണഗുരു തന്നെ മനസ്സിലാക്കാൻ പാടാണ്, പിന്നെയാണ് വേറൊരാള്. നാരായണഗുരു എഴുതി വെച്ചിരിക്കുന്ന തന്നെ ഞാൻ മനസ്സിലാക്കിയത് ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞാൻ മനസ്സിലാക്കി തെറ്റെന്നല്ല, നടായൂരിനെ കുറിച്ച് ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോ അത് ശ്രുതി പ്രമാണത്തെ നടായൂർ അംഗീകരിക്കുന്നില്ല, ശങ്കരാചാര്യർ അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അതുകൊണ്ട് ഭാവി എന്ന് പറയുമ്പോ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇന്നിപ്പോ എന്താണ് നടായൂരുവിന്റെ വായിക്കുമ്പോ തോന്നുന്നത് ഫിലോസഫി ഓഫ് സയൻസ് എന്ന് പറഞ്ഞൊരു പഠനമാണ് സയൻസിന്റെ ഫിലോസഫി. അതില് പറയുമ്പോൾ തന്നെയാണ് നടായൂർ പല കാര്യങ്ങളും പറയുന്നത്. സയൻസിന്റെ ഫിലോസഫി അന്ന് ചർച്ച ചെയ്യുന്ന കാര്യമാണ് അതിന്റെ ഒരു രീതി. പിന്നെ ഒരു കാര്യം തീർത്തും പറയുന്നുണ്ട്, സയൻസിന് ഒരിക്കലും ഈ നടായൂർ പറയുന്ന അബ്സലൂട്ടിന് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇതുകൂടി നിർബന്ധമായി പറയുന്ന കാര്യമാണ്. സയൻസും ഇതും തമ്മില് ബന്ധിപ്പിക്കാൻ പറ്റത്തില്ല. സയൻസിന്റെ ഫീൽഡ് വേറെയാണ്, ഇദ്ദേഹം പറയുന്ന അബ്സലൂട്ട് വേറെയാണ്. അതുകൊണ്ട് സയൻസിലൂടെ ഒരിക്കലും അതിന്റെയൊക്കെ ഫീൽഡ് വേറെയാണെന്ന്, സയൻസ്, കല, സാഹിത്യം, എത്തിക്സ്, പൊളിറ്റിക്സ്, ഇതിന്റെയൊക്കെ ഫീൽഡ് വേറെയാണ്. അതിനീ പറയുന്ന അബ്സല്യൂട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ശങ്കരാചാര്യർ വരുന്ന ബ്രഹ്മത്തേനു വേണ്ടി അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും രണ്ടാണ്. ഇപ്പൊ ഇവിടെ ഒരാൾ എന്തെങ്കിലും നന്മ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേറെ കാരണം കാണും, അതിന് അബ്സല്യൂട്ടുമായിട്ട് ബന്ധമൊന്നുമില്ല. അതാണ് കൂടി പറയുന്നത്. അപ്പൊ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഗുരു ഇപ്പൊ ലോകത്തിന് നന്മ ചെയ്ത് എന്തുകൊണ്ട്? അതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണ്. നടായുരുവിനെ പഠിക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നി പല ആശയങ്ങളും നടായുരുവിനെ ഇപ്പൊ പഠിച്ചപ്പോഴും തോന്നുന്നുണ്ട്. പ്രധാനമായിട്ട് ഇത് തന്നെ, ഗുരു സമൂഹത്തിൽ എന്തുകൊണ്ട് നന്മ ചെയ്തു? എന്താ കാരണം? തന്നിൽ നിന്ന് നന്യമല്ലാതെ ഇന്ന് കാണുന്നു സർവം. തന്നിൽ നിന്ന് നന്യമല്ലാതെ ഇന്ന് കാണുന്നു സർവം. അതാണ് നടായുരു യോജിക്കാത്തത്. അങ്ങനെ ഒരു കാര്യം കൊണ്ടല്ല എന്തുകൊണ്ടാണ് ഗുരു സമൂഹത്തിന് നന്മ ചെയ്തത്? എന്തു പറയും? എന്ന ഒരു ശരിയായ കാഴ്ചപ്പാട് കമ്പാഷൻ. എന്തുകൊണ്ട് അങ്ങനെ കമ്പാഷൻ ഉണ്ടായി? എല്ലാവരും ആത്മസഹോദരൻ എന്നുള്ളത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു ചിന്തയുണ്ടായി? അത് റിയലൈസ് ചെയ്തുകൊണ്ട്, ഗുരു റിയലൈസ് ചെയ്തുകൊണ്ട്, എല്ലാവരും ആത്മസഹോദരനാണെന്ന് ഇതൊക്കെ ഞാനിവിടെ പല വേണം. ഞാൻ വന്ന കാലം പോലെ പറയുന്ന കാര്യമാണ്. ഒരുത്തന്റെ തലയിൽ ഒരു വെളിച്ചവും കയറുന്നു. മഹാകഷ്ടമാണ്. എഴുതി വെച്ചിട്ട് ഒരു കാര്യമില്ല. സാമൂഹ്യനീതി ജസ്റ്റിസിന് വേണ്ടി പ്രവർത്തിച്ചു. സാമൂഹ്യബോധം, സാമൂഹ്യബോധം, സാമൂഹ്യനീതി, അതായിരുന്നു ഗുരുദേവന്റെ. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് പ്രവർത്തിക്കുന്നത്? ജസ്റ്റിസ്, നീതിബോധം, സാമൂഹ്യബോധം. നടരാജഗുരു ഇത് തന്നെ പറയുന്നത്. അത് എന്തായാലും ഞാൻ നടരാജഗുരുവിനെ വായിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നിയ ഒരു ആശയമാണ്. കാരണം ഈ അദ്വൈതമായിട്ട് ഇതിന് ബന്ധപ്പെടുത്താൻ ഒക്കത്തില്ല. ഗുരു പറയുന്നുണ്ട് എന്താണ് അവനുവനെന്നറിയുന്നതൊക്കെ അവനവന ആത്മസുഖത്തിന് ആചരിക്കുന്നു. അത് പറയുന്നുണ്ട്. മറ്റവര് സത്യമാണ്. പക്ഷെ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നു, മറ്റവന് സുഖത്തിന് വരണമെന്ന് പറയുമ്പോൾ അത് സാമൂഹ്യ നീതിയാണ്. അധിഷ്ഠിതമൊന്നും പറയാൻ പറ്റില്ല. സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനം എന്ന് പറയുന്നു. നീതിബോധത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തനം, സാമൂഹ്യ ബോധം കൊണ്ടുവരുന്ന കമ്പാഷൻ, ഹ്യൂമാനിറ്റി എന്നും പറയാം. എന്ന് വെച്ചാൽ ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന ഒരു പ്രത്യേക ചിന്ത ഉണ്ട്. ആ രീതിയിലല്ല, ഗുരുവിന്റേതായ ഒരു മാനവിക ദർശനം. അത് കേവലം മനുഷ്യരിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഹ്യൂമാനിറ്റി എന്ന് പറയുമ്പോൾ അത് കേവലം മനുഷ്യരിൽ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒന്നാണ്. ഗുരു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു വീട് എറുമ്പിലും വരത്തില്ലെന്ന് പറയുന്നത്. അപ്പൊ സാറിന് പറഞ്ഞു വരുന്നത് ഹ്യൂമാനിറ്റിക്ക് പരിമിതിയുണ്ട്. ഗുരുവിന്റെ അങ്ങനെയല്ല. ആ എന്ന് പറയുന്ന കാഴ്ചപ്പാടെന്ന് പറയുമ്പോ അത് എന്താണ്? അതൊരു നീതിബോധമാണ്. അടിസ്ഥാനപരമായിട്ട് തന്നെ പോലെ തന്നെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്നും ജസ്റ്റിസ് സമൂഹത്തിൽ നിന്ന് അനീതിയാണ്. അങ്ങനെ ഒരു സമൂഹത്തിലെ അനീതി ആർക്കും ഒന്നിനോടും ഒരനീലിംഗ് ചെയ്യാൻ പാടില്ല, ഉറുമ്പിനോട് പോലും അത് പാടില്ല. അപ്പൊ സാമൂഹ്യ ബോധം ഗുരുവിന്റെ സമൂഹം എന്ന് പറയുമ്പോൾ മനുഷ്യന് മാത്രമല്ല എല്ലാത്തിനെയും, പ്രകൃതി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു സാമൂഹ്യ ബോധം. അതിന് എല്ലാവർക്കും വേണ്ടി ചിന്തിച്ച് എല്ലാ ജീവികൾക്കും വേണ്ടി, മനുഷ്യന് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടിയൊക്കെ ചിന്തിച്ചു. അപ്പോ അതുകൊണ്ടാണ് കമ്പാഷൻ ഉണ്ടായത്. അല്ല, അതിന് ഈ പറയുന്ന അത് നടാവിന് പറയുന്നത് ശരിയാണ് എന്നാണ് എനിക്കും തോന്നുന്നു. കാരണം ഈ പറയുന്ന അബ്സല്യൂട്ട് അതും ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. കാരണം എന്തുകൊണ്ട്? നമ്മളിതൊക്കെ ബ്രഹ്മത്തെ കുറിച്ചൊക്കെ പഠിച്ചു പറഞ്ഞു വെച്ചാലും മനുഷ്യൻ സ്വാർത്ഥനാകാം, അതുകൊണ്ട് മനുഷ്യന് മാറ്റമൊന്നും ഉണ്ടാകത്തില്ല. ബ്രഹ്മത്തെ കുറിച്ച് പഠിക്കുന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു തന്നെ അത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടല്ലോ. ഗുരു തന്നെയാണല്ലോ ബ്രഹ്മത്തെ കുറിച്ച് ഇത്രയും വിശദമായിട്ട് ദർശനമാല ഗുരുവല്ലേ എഴുതിയത്. അപ്പൊ ആ ഒരു തത്വചിന്ത അതില് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക്, താല്പര്യമുള്ളവർക്ക് നടാവിര് പറയുന്നത് അത് തന്നെയാണ്. അപ്പൊ അത് ആ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാം ഇന്നതാണെന്ന്, ഇതാണ് എന്റെ തത്വം അബ്സല്യൂട്ട്. പബ്ലിക്കിന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാം, അതിനെന്താ കുഴപ്പം? പബ്ലിക്കിന് ഇത് നമുക്കിതിൽ ആവശ്യമുണ്ടെങ്കിൽ, നമ്മളെപ്പോലെ ഇതിൽ ആവശ്യമുള്ളത് പബ്ലിക്കിനും കാണും ആൾക്കാർ. അപ്പൊ അവർക്കത് പറഞ്ഞു കൊടുക്കാം ആവശ്യമുള്ളവർക്ക്. എന്ന് പറയാൻ പറ്റില്ല. നടാവിന് പറയുന്ന ഒരു പ്രധാനമായ ഒരു കാര്യമാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഇതിനൊരു തെറാപ്യൂട്ടിക് വാല്യൂ ഇല്ല. അതായത് സൈക്കോളജിക്കലായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആശ്വാസം മനുഷ്യന് കിട്ടുന്ന ഒന്നല്ല ഈ പറയുന്ന അബ്സല്യൂട്ട്. അതിനെ കുറിച്ചുള്ള അറിവെന്ന് പറയുന്നത് അത് നടാവിന് എടുത്തു പറയുന്ന ഒരു കാര്യമാണ്. അവര് തത്വത്തെ മനസ്സിലാക്കുന്നു, അത് മനുഷ്യന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ആശ്വാസത്തെ കൊടുക്കുന്നതായിട്ട്. അപ്പൊ ഗുരു മനുഷ്യന്റെ ജീവിതത്തിന് ആശ്വാസം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന് കാരണം വേറെയാണ്. ഈ പറയുന്ന നീതിബോധവും സാമൂഹ്യ ബോധവും, അതുകൊണ്ട് സഹജീവികളോട് വരുന്ന സ്നേഹവും, അതുകൊണ്ട് എല്ലാവരും ആത്മസഹോദരാണെന്നുള്ള അറിവും, ഇതൊക്കെയാണെന്നാണ് നടായുരുവിന്റെ അഭിപ്രായം. തെറാപ്യൂട്ടിക് വാല്യൂ. ഗുരു ഒരു കാര്യം അടിവരായിട്ട് പറയുന്നത് ഒന്നുണ്ട് നേരല്ലേ തോന്നുന്നു, മറ്റൊക്കെ സത്യവും ധർമ്മവും വേണം. അതൊക്കെ പറയുന്നു, അതൊക്കെ നല്ലതായിരുന്നു, ഇതൊന്നും നിൽക്കില്ല ആർക്കും. അപ്പൊ അതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് മനുഷ്യനായാലും ജീവജാലങ്ങളായാലും പരസ്പരം എന്താ പറയുന്ന സത്യധർമ്മങ്ങളോടുകൂടി നിലകൊണ്ടുവേണമെന്നുള്ള അടിവരായിട്ടുണ്ടല്ലോ. അതൊക്കെയാണ് പറയുന്നത്. അതിന് ഈ പറയുന്ന അബ്സല്യൂട്ടിന് അതിന് ഉത്തരവാദിത്വം ഒന്നുമില്ല എന്നാണ് നടായി പോലും. ഇതിനെ നടായവർ പറയുന്ന റിലേറ്റിവിറ്റി എന്നാ പറയുന്നത്. ഏതിന്? നമ്മുടെ ഈ പ്രപഞ്ച കാര്യങ്ങൾ. ഇത് അബ്സല്യൂട്ടുമായിട്ട് ഇതിന് ബന്ധമൊന്നുമില്ല. ഇവിടത്തെ നിയമങ്ങളൊക്കെ വേറെയാണ്. അബ്സല്യൂട്ട് എന്ന് പറയുന്നത് ഈ ബ്രഹ്മം എന്ന് പറയുന്നത് വേറെ, ഇത് രണ്ടും തമ്മിൽ ബന്ധപ്പെടുത്താൻ ഒക്കത്തില്ലെന്നാണ് പുള്ളിയുടെ നിലപാട്. അതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഈ അബ്സല്യൂട്ട് അതിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിനെ നമ്മൾ അറിയുക എന്ന് പറയുന്നതും എന്താണ് നിഷേധിച്ച് നിഷേധിച്ച് നിഷേധിച്ച് ശേഷിക്കുന്ന ഒന്നായിട്ട് അതിനെ അറിയാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പൊ അതീ പറയുന്നത് പോലെ അതിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അങ്ങനെയൊക്കെ അത് മനസ്സിലാക്കാൻ കഴിയാവുന്നുള്ള ചുരുക്കം പേർക്കും. അതിന് ഈ ഇഹലോകത്തിൽ അതുകൊണ്ടൊരു പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നടായ ഗുരുവിനെ ആരും ഫോളോ ചെയ്യാത്തത്. മനസ്സിലായ നടാഗുരുവിന് ഫോളോവേഴ്സ് ഇല്ല. കാരണം എന്തെന്ന് വെച്ചാൽ പുള്ളി പറയുന്നത് ഈ പറയുന്ന അബ്സല്യൂട്ട് ഈ തത്വം അതിന് ഇവിടെ ഒരു പ്രയോജനമില്ല. ഇവിടെ ഒരു പ്രയോജനമില്ലാത്ത കാര്യം ഒരാള് പറഞ്ഞ ആരാ അയാളെ പറയുക പോകുന്നു. ഈ തെറാപ്യൂട്ടിക് വാല്യൂ ഇല്ലാന്ന് വെച്ചാൽ അതൊരു മനുഷ്യന് ആശ്വാസം കൊടുക്കുന്ന ഒന്നല്ല ആണ് പുള്ളി പറയുന്നത്. മനുഷ്യന് അത് ഒരുതരത്തിലുള്ള ആശ്വാസം കൊടുക്കുന്നതിന് ഒന്നും ഇതിനകത്തില്ല. മനഃശാസ്ത്രപരമായി പോലും ഒരാശ്വാസം കൊടുക്കുന്നതല്ല. അതൊരു ഒരു തത്വം, അതിനെ മനസ്സിലാക്കുക എന്നുള്ള മാത്രമേ ഉള്ളൂ എന്നാണ് നടായവര് പറയുന്നത്. മനസ്സിലാക്കാനും പറ്റത്തില്ല, അതും പറയുന്നുണ്ട്. അതിനെ മനസ്സിലാക്കാനും പറ്റത്തില്ല, അതിന്റെ എക്സ്പീരിയൻസ് ഇല്ല, അതിനെ കുറിച്ച് നേരിട്ടൊരു അറിവില്ല. ആ എന്നൊക്കെ പറയാം. പക്ഷെ ചിന്തിക്കുന്ന ആള് ഇല്ലാതാകുന്നു എന്ന് പറയുമ്പോൾ മിസ്റ്റിക്കലായി എന്തെങ്കിലും സംഭവിക്കുന്നു എന്നുള്ള പുള്ളി അംഗീകരിക്കുന്നില്ല, അതംഗീകരിക്കില്ല. പക്ഷേ എന്താണ് അലിഞ്ഞലിഞ്ഞ് ഇല്ലാതായി എന്തോ ഒന്നായി അത് ആ അത്തരം പരിപാടികളൊന്നും പുള്ളി അംഗീകരിക്കുന്നില്ല, അതൊന്നും സമ്മതിക്കില്ല. അങ്ങനെ ഒരു കാര്യങ്ങളും ഇല്ല എന്നൊന്നാണ്. അപ്പൊ അതിനെ ഏതെങ്കിലും ഒരു മിസ്റ്റിസിസത്തിലേക്ക് എന്ന് വെച്ചാൽ നിഗൂഢാത്മകത്തിലേക്ക് കൊണ്ടുപോകാൻ പുള്ളി അനുവദിക്കുന്നുമില്ല. ആള് വലിയ ജീനിയസ് ആയിരുന്നു, ഒരു സംശയമൊന്നുമില്ല. ജെനുവിൻ ആയിരുന്നാണ് നടരാജപുരം. ഏറ്റവും വലിയൊരു ഗുണം ഇതാണ്, പക്ക 24 ക്യാരറ്റ് സാധനമായിരുന്നു. എങ്ങനെ നാസ്തികവാദം വേറെയാണല്ലോ. നാസ്തികവാദികൾ അബ്സല്യൂട്ടിനെ ഒന്നും അംഗീകരിക്കുന്നില്ല. പക്ഷെ ആള് വളരെ ജെനുവിനായിരുന്നു. പുള്ളിക്ക് അതുകൊണ്ട് ഈ സിദ്ധാന്തം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുള്ളിക്ക് നഷ്ടമല്ലാതെ ഒരു ലാഭം ഉണ്ടായിട്ടില്ല. പക്ഷെ തന്റെ നഷ്ടത്തെ പുള്ളി കണക്കിലെടുത്തേ ഇല്ല. ലാവോസേക്ക് പുള്ളിയുടെ അത്രയും പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ അംഗീകരിക്കുന്നുണ്ട്. ഇന്റലക്ച്വൽ സിൻസിയാരിറ്റി അല്ലേ, ഇന്റലക്ച്വൽ ഹോണസ്റ്റി, അതുള്ള ആളായിരുന്നു. അങ്ങനെയെങ്കിലേ ഈ 98-ാമത്തെ ആത്മവിശ്വാസത്തിലെ പദ്ധതിന് എന്ത് സമാധാനം അദ്ദേഹം പറയാനുണ്ട്? അതൊക്കെ ഇനി നോക്കണം എന്താണെന്ന് നോക്കണം. ഞാനീ വായിച്ച് കഷ്ടപ്പെട്ട് കുറച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞാണ് ഇത്. അതിസുഖമെന്ന് ഞാൻ മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണുണ്ട്. അത് മുമ്പ് വ്യാഖ്യാനിച്ചിട്ടുള്ളതാണ്. അത് ഉറക്കത്തെ കുറിച്ച് പറയുന്നതാണ്, സുഷുപ്തിയെ കുറിച്ച് പറയുന്നു. അതിനകത്ത് വലിയ പറയുന്ന ഭയങ്കര സംഭവങ്ങളൊന്നും അത് ഈ ഇവരാരും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത് ആര് നടരാജയിൽ ഉൾപ്പെടെ ഉള്ളവർ ഇത് ഉറക്കത്തെ കുറിച്ചാണ് പറയുന്നത്, മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ഈ പദ്ധതിയെ കുറിച്ച് മുനിനാരായണ പ്രസാദനോട് പറഞ്ഞു. അപ്പൊ ഇത് ഉറക്കത്തെ കുറിച്ച് അവരെ ഈ ആത്മോപദേശം ഇത്രയും എഴുതിയിട്ട് അവസാനം ഉറക്കത്തെ കുറിച്ചാണോ പറയുന്നത്? നമ്മൾ എന്തി അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്? ഇതൊക്കെ അവസാനം വലിയ ബ്രഹ്മജ്ഞാനത്തെ കുറിച്ചല്ലേ പറയേണ്ടത്? ആത്മബോധം, അതാത്മബോധം, ആത്മോദ്ദേശമാണ്. അത് ഗുരു തന്നെ മാറ്റിയാണല്ലോ. അപ്പൊ അവസാനം ഉറക്കത്തെ അമ്മേന്റെ വാക്യം എന്താണ്? പദാർത്ഥം അങ്ങനെയാണ് ഉറക്കത്തെ കുറിച്ചാ പറയുന്നത് എന്ന് പറഞ്ഞപ്പോ പുള്ളിക്ക് അത് വലിയ പ്രയാസമായിപ്പോയി. കാരണം പ്രയാസം വേറൊന്നും കൊണ്ടല്ല, അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല, ജീവിതകാലം മുഴുവൻ ഇത് പഠിക്കും പഠിപ്പിക്കും ചെയ്തിട്ട് അവസാനം ഒരാൾ ഒന്ന് തന്നോട് പറഞ്ഞു തരികയാണ് ഇതിന്റെ അർത്ഥം വേറെയാണെന്ന് പറയുമ്പോ അത് അംഗീകരിക്കുന്നതിനുള്ള വലിയ ഇതുവരെ താൻ ചെയ്ത പിന്നെ എന്താണ്? ആ അത് അത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒരു ക്രൈസിസ് ആണ്. ഓക്കെ.